പരസ്മീകൃത പ്രക്രിയ. അനുപരാഭ്യം കൃഞ്ഞ കർത്തൃഗേജ ഫലേ ഗന്ധനാദോജ പരസ്മീപദം സ്യാത്. അനുകരോതി പരാകരോതി. അനു പര രണ്ടിന്റെയും പരത്തിൽ കറിഞ്ഞു വന്നു കഴിഞ്ഞാൽ പരസ്യമതേ വരത്തുള്ളൂ. അത് ക്രിയാഫലം കർത്താവിന് കിട്ടിയാൽ കൂടാതെ മുമ്പ് പറഞ്ഞ എന്താണ് ഗന്ധനാപക്ഷേപണ പ്രതിയത്നം ഉപയോഗം, ഈ അർത്ഥങ്ങളായാലും ശരി. കൃഞ്ഞന്റെ പൂർവ്വത്തിന് അനു അല്ലെങ്കിൽ പരയുണ്ടെങ്കിൽ അതാണ്, അതാണ് ഇവിടുത്തെ നിബന്ധന. കൃഞ്ഞന്റെ പരത്തിൽ അനുവും അല്ലെങ്കിൽ പരയോ ഉണ്ടെങ്കിൽ ക്രിയാഫലം കർത്താവിന് കിട്ടിയാലും ശരി, ഗന്ധനാദി അർത്ഥത്തിലായാലും ശരി, പരസ്യമതമേ വരത്തുള്ളൂ. അനുകരോതി പരാകരോതി, പരാജയപ്പെടുത്തുന്നു, തിരസ്കരിക്കുന്നു എന്നർത്ഥം, നിഷേധിക്കുന്നു എന്നൊക്കെ അർത്ഥം. പരാകരോതി അഭിപ്രത്യഭിപ്രേരണേ സ്വരിതേത് അഭിക്ഷിപതി. സ്വരിതേത്താകുമ്പോൾ ഉഭയപതി വരേണ്ടതാണ്, പക്ഷെ അഭി പ്രതി അതി പരത്തിലാണെങ്കിൽ ക്ഷിപിൽ നിന്ന് എന്തേ വരത്തുള്ളൂ? പരസ്യമത്വം. അതി അഭിക്ഷിപതി, പ്രതിക്ഷിപതി, അതിക്ഷിപതി എന്നൊക്കെയാണ്. നിഷേധിക്കുക എന്നൊക്കെയുള്ള അർത്ഥം തന്നെയാണ്, പ്രേരണയാണ് അർത്ഥമെങ്കിലും. പ്രപൂർവത്തി വന്നാൽ പരസ്യം പ്രവഹതി. ഒറ്റയ്ക്കാണെങ്കിൽ രണ്ടും വരാം. ഉഭയപതി പ്രവഹതി. പരേർമൃഷഃ പരിമൃഷ്യതി. പരിപൂർവത്തിലുള്ള മൃഷുദ്ധാതുവാണെങ്കിൽ മൃഷ തിദിക്ഷായ ആത്മനിയമതമാണ്. പക്ഷേ ഇവിടെ പരസ്യമതേ വരത്തുള്ളൂ, മൃഷ്യതി എന്നേ വരത്തുള്ളൂ. പരിമൃഷ്യതി സഹിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. വ്യാങ് പരിഭ്യോ രമഃ രമക്രീഡായാം വിരമതി. ഇവിടെ ആത്മനിയോഗം വരത്തില്ല, പരസ്യമതം മാത്രമേ വരത്തുള്ളൂ. സാധാരണ രമത്തെ ആത്മനിയോഗമാണ് ഉപയോഗിക്കുന്നത്. വി ആങ് പരി പൂർവത്തിലാണെങ്കിൽ വിരമതി, ആരമതി, പരിരമതി, വിരമതി വിരമിക്കുക, അവസാനിക്കുക. ആരമതി ആരംഭിക്കുക എന്നുള്ള അർത്ഥം വരും. ആനന്ദിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പരിരമതി ആരംഭിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, പല അർത്ഥത്തിൽ ഉപയോഗിക്കും. ഉപാച്ച യജ്ഞദത്ത ഉപരമതി ഉപരമയതീത്യർത്ഥ അന്തർഭാവിത നേർത്ഥമായത്. ഇവിടെ ഉപപൂർവത്തിലുള്ള രമുധാതുവിൽ നിന്നും പരസ്യമതം വരുന്നു. ഇവിടുത്തെ വിശേഷത നീഡർത്ഥം എന്ന് വെച്ചാൽ പ്രേരണാർത്ഥം ധാത്വർത്ഥത്തിൽ അന്തർഭവിച്ചിരിക്കുകയാണ്. നീ കൂടാതെ തന്നെ, നിച്ചില്ലാതെ തന്നെ. പ്രയോജക വ്യാപാരി പ്രേഷണാതു ജവാച്ചിയ ധാത്വർ നിച്ച് സേതെന്നാണ്. ആ അർത്ഥങ്ങളെല്ലാം ഇവിടെ ധാത്വർത്ഥത്തിൽ തന്നെ ഉണ്ട്, അതിന് നിച്ചിന്റെ ആവശ്യമില്ല. അതാണ് ഉപരമതി എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നു എന്നല്ല, അവസാനിപ്പിക്കുന്നു എന്നാണ്. പക്ഷെ ഉപരമതി എന്ന് പ്രമേയിച്ചാൽ മതി, ഉപരമേതി എന്ന് വേണ്ട. അതാണ് അന്തർഭാവിതന്റെ അർത്ഥമായും. അന്തർഭാവിതന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ അർത്ഥവും അങ്ങനെയായിരിക്കും. നിച്ച് പ്രത്യയം കൂടാതെ നിച്ച് പ്രത്യയത്തിന്റെ അർത്ഥത്തെ ധാതുവിൽ കൽപ്പിക്കുമ്പോഴാണ് അന്തർഭാവിതന്റെ അർത്ഥം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും വരും. ഇവിടെ ഉപത്തിൽ പല സ്ഥലത്തും ഇങ്ങനെ വരും. അന്തർഭാവിതന്റെ അർത്ഥമാണെന്ന് വെച്ചാൽ അവിടെ കേവല ധാതുവിൽ നിന്ന് തന്നെ പ്രേരണാർത്ഥം കിട്ടും എന്ന് ചുരുക്കം. ഉപസർഗമില്ലെങ്കിൽ ഒന്നും വേണ്ട. പല സ്ഥലത്തും അത് വരും. ഇവിടെ ഇപ്പോ ഉപസർഗമൊന്നും വേണ്ട. ഏത് ധാതുവിനെയും പറയാം ഇത് അന്തർഭാവിതന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ കേവലമായ ധാതുവേ ഉള്ളൂ, നിച്ച് പ്രത്യയമില്ല. പക്ഷെ ഈ ധാതുവിന്റെ അർത്ഥം അതേ ക്രിയ തന്നെ പ്രേരണാർത്ഥം വരും. ഉദാഹരണം ഭവതി ഭൂധാതു അന്തർഭാവത നേർത്ഥം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഭാവേതി എന്നായിരിക്കും. രൂപം ഭവതി എന്നായിരിക്കും, അർത്ഥം ഭാവേതിയുടെ അർത്ഥമായിരിക്കും. നിച്ച് വന്നു കഴിഞ്ഞാൽ രൂപത്തിന് മാറ്റം വരും, ണിച്ച് വരത്തില്ല. പക്ഷെ അർത്ഥവ്യത്യാസം വരും. അർത്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടി നേർത്ഥരൂപത്തെ കാണിക്കും. ധാതുവിന്റെ രൂപം അവിടെ എന്തായിരിക്കും? കേവല ധാതുവിന്റെ രൂപമായിരിക്കും. പക്ഷെ ഇവിടെ നേർത്ഥം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നിച്ചിന്റെ രൂപം കൊടുക്കും. എന്നിട്ട് പറയും അന്തർഭാവിത നേർത്ഥമാണെന്ന് പറയും. നിച്ച് വരുന്ന രൂപം വരാം. ഇത് കേവല ധാതുവിൽ നിന്ന് എവിടെയെങ്കിലും പ്രേരണാർത്ഥം കിട്ടണമെങ്കിൽ അവിടെ പറയും അന്തർഭാവിത നിർത്ഥം എന്ന് പറയും. ധാതുരൂപത്തിന് കേവല ധാതുരൂപമായിരിക്കും, അർത്ഥം നിർത്ഥമായിരിക്കും. ഇവിടെ ആത്മനിയത പരസ്യവേദത്തിന്റെ വ്യവസ്ഥകളാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ അനന്താത്വംഗിത ആത്മനിവിത സ്വരിതഞ്ജിത കർത്തൃപ്രായ ക്രിയ ഇത് കൂടാതെ തന്നെ വരുന്ന കുറച്ച് നിയമങ്ങൾ പറഞ്ഞ് കൂടുതൽ ഇതിലും കൂടുതൽ സിദ്ധാന്തം മതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ധാതു പാഠത്തിൽ നോക്കിയിട്ട് ആത്മനിവിതമാണോ പരസ്യമതമാണോ എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ പണിനിയുടെ വിധികളും നോക്കേണ്ടി വരും. അപ്പോൾ പരസ്യം ആത്മനിയതമാകാം, ആത്മനിയതം പരസ്യമിതമാകാം, എല്ലാം സംഭവിക്കാം. പിന്നെ കവികൾ പ്രയോഗിക്കുമ്പോൾ ഇതൊന്നും നോക്കാറുണ്ട്. കവികൾ പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആത്മനിയതം പരസ്യമിതമാക്കും, പരസ്യമിതം ആത്മനിയതമാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. എന്നാലും പൊതുവായി ഈ നിയമങ്ങളെ പാലിക്കുന്നു. പൊതുവായി നിയമങ്ങളെ പാലിക്കാത്ത വിശേഷ സന്ദർഭങ്ങളും ധാരാളമുണ്ട്. അടുത്തു വരുന്ന ഭാവകർമ്മ പ്രക്രിയയാണ്. ഭാവലകാരങ്ങളും കർമ്മലകാരങ്ങളും അതെല്ലാ കർമ്മണിഞ്ഞ ഭാവേജാകർമ്മഗേഭ്യ എന്നൊരു സൂത്രത്തിൽ പറഞ്ഞത് സകർമ്മക ധാതുക്കളിൽ നിന്ന് കർത്തരിയിലും കർമ്മണിയിലും പ്രത്യയങ്ങൾ വരാം. അകർമ്മക ധാതുക്കളിൽ നിന്ന് കർത്തരിയിലും ഭാവാർത്ഥത്തിലുള്ള കാര്യങ്ങൾ വരാം. അപ്പോൾ അത് ഏതിനെ ഏതാണ് സകർമ്മകം ഏതാണ് അകർമ്മകം എന്ന് എങ്ങനെ മനസ്സിലാക്കാം അതും പറഞ്ഞു. ഇപ്പോൾ അവിടെ വിശദീകരിച്ചു. അതിൽ ഇതുവരെ നമ്മൾ പഠിച്ച മുഴുവൻ കർത്തരിയിലെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ധാതുപാഠത്തിലുള്ള എല്ലാ ധാതുക്കളിൽ നിന്നും കർത്തലിലെ കാരം വരാം. പക്ഷെ കർമ്മണി വരണമെങ്കിൽ സകർമ്മകമായിരിക്കണം. ഭാവേ രൂപം വരണമെങ്കിൽ ആ വ്യത്യാസം. അതാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഉദാഹരണം ഭൂതാതു. ഭൂതാതുവിൽ നിന്ന് ലകാരം വിരിക്കും. ഏത് സൂത്രമാണോ ലകർമ്മണിച്ച ഭാവേജാകർമ്മിക്ക കർത്തരി കഴിഞ്ഞ. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇനി ചിന്തിക്കേണ്ടത് ഭാവാർത്ഥത്തിൽ ലകാരം വരുന്നു, അതുപോലെ തന്നെ കർമാർത്ഥത്തിൽ ലകാരം വരുന്നു. പക്ഷെ ഇവിടെ വരുമ്പം കർത്തരിയാകുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് സകർമ്മകമാണോ അകർമ്മകമാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് ധാതുവിൽ നിന്നായാലും കർത്തരിയിലെ കാലം വരാം. ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, ചിന്തിക്കണം ധാതു സകർമ്മകമാണോ അകർമ്മകമാണോ. ഉദാഹരണം ആദ്യത്തെ ധാതു പാഠത്തിൽ ആദ്യത്തെ ധാതുവാണ് ഏത്? ഭൂസത്തായ. അത് അകർമ്മകമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഏതിൻ്റെ കാലം വരും? ഭാവേ. ഇപ്പൊ ഭൂവിന് ദാസഞ്ജ വരുന്നു ഏ സൂത്രം? പരത്തിൽ ലാ വന്ന ഏ സൂത്രം? അതിൽ തന്നെ വർത്തമാനെ ലട്ടു വരും. ലട്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഭൂവിൽ നിന്ന് പരസ്യോഗം വരുമോ ആത്മനിയോഗം വരുമോ. അതിന് നോക്കേണ്ട ഭൂവിലെ പരസ്യോഗത്തിന്റെ നിമിത്തമാണോ ആത്മനിയോഗത്തിന്റെ നിമിത്തമാണോ എന്ന് നോക്കണം. ആത്മനിയോഗത്തിന്റെ നിമിത്തം എന്താണ്? അതാണ് ആത്മനിയോഗത്തിന്റെ നിമിത്തം. അനുദാത്തംഗിത ആത്മനിയോഗം അല്ലെങ്കിൽ അപ്പൊ ഭൂതാതു അനുദാത്തവാണോ ഗിത്താണോ? ഭൂതാതു അനുദാത്തമാണോ ഗിത്താണോ എന്ന് ചോദിക്കുമ്പോൾ അതിനല്ലേ ഉത്തരം പറയേണ്ടത്? രണ്ടുമല്ലെന്നല്ലേ പറയേണ്ടത്? വേറെ എന്തെങ്കിലും ആണെന്നല്ലല്ലോ പറയേണ്ടത്. സ്വരിതമാണോ ഞിത്താണോ? നാലും അല്ലെന്നല്ലേ പറയണ്ട. ഇപ്പൊ നാലായിരുന്നു. ഇതൊന്നും അല്ല. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പഠിച്ചതനുസരിച്ച് ആത്മനിയോഗം വരാൻ കഴിയില്ല. പിന്നെ ആകെയുള്ള ഏതാണ്? ശേഷാത് കർത്തരി പരസ്മീപതം. പക്ഷേ ഭാവകർമ്മ പ്രക്രിയയിൽ ആത്മനിയോഗം മാത്രമേ വരത്തുള്ളൂ. ഒരു കാരണവശാലും പരസ്മയോഗത്തിന് അങ്ങോട്ട് എത്തി നോക്കാൻ കഴിയത്തില്ല. ഭാവപ്രക്രിയ ആയാലും ശരി, കർമ്മപ്രക്രിയ ആയാലും ശരി, അതുകൊണ്ട് പരസ്മയോഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. എന്തുകൊണ്ട്? അതാണ് അടുത്ത സൂത്രം. ഭാവകർമ്മണോഹോ ലസ്യ ആത്മനേപദം. ഭാവകർമ്മണോഹം എന്ന് വെച്ചാൽ ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും ലസ്യ എന്ന് പറഞ്ഞാൽ ലകാരത്തിന് എന്തേ വരൂ? ആത്മനിപദം. അതുകൊണ്ട് ഇനി പരസ്യപദത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഭൂ പരത്തിൽ എന്ത് വരുന്നു? ലിന്റെ സ്ഥാനത്ത് ലട്ടിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? ആത്മനിപദം. തായിരിക്കുമ്പോ ഇവിടെ സൂത്രം വരണം. അത് വന്നോട്ടെ. പിന്നെ ഏത് വരണം? കടുത്തൊരു ശപ്പ് വരണം. കടുത്തരർത്ഥത്തിലാണോ? പിന്നെ എങ്ങനെയാ കടുത്തൊരു ശപ്പ് വരുന്നത്? കടുത്തൊരു ശപ്പ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? കടുത്തരർത്ഥ. ഇത് സർവ്വധാതുവാണോ? താ ആണ്. പിന്നെന്താ സംശയം? ആണോ എന്ന് ചോദിക്കുമ്പോ എന്തിനാ സംശയിക്കുന്ന? ആണെങ്കിൽ പക്ഷെ കർത്തരർത്ഥമല്ല. അതുകൊണ്ട് ശപ്പ് വരത്തില്ല. പിന്നെ എന്തു വരും? അതാണ് അടുത്ത സൂത്രം പറയുന്നത്. സർവധാതുകേ യക്. ധാതുർ യക് ഭാവ കർമ്മവാചിനി സർവധാതുകേ. ധാതുവിൽ നിന്ന് യക്ക് വരും. ഭാവകർമ്മവാചിയായുള്ള സർവധാതുവും പരമായിരിക്കും. ഇവിടെ പരത്തിലിരിക്കുന്ന സർവ്വധാതുവാണോ? കർമ്മവാചിയാണോ? പിന്നെന്താ ഭാവവാച്യാണ്. യക്ക് വിധിച്ച എവിടെ വരും? ധാതുവിനാണ് യക്ക് വിധിച്ച എവിടെ വരും? പരത്തിൽ വരും. അപ്പൊ എങ്ങനെ വരും? ഭൂ യ തേ ആയി കഴിഞ്ഞു. ഭൂ യ തേ ഭൂയതേ പണി കഴിഞ്ഞു. എളുപ്പമാണ്. ഭൂയതേ എന്നിരിക്കും. യക്ക് വിധിച്ചത് യക്കില് കിത്തായ കൊണ്ട് എന്താ ഗുണം വന്നത്? ഇംഗിതിജപ്രകാരം ഭൂവിന് ഗുണം വരേണ്ടതാണ്. ഏത് സൂത്രപ്രകാരം? ഇപ്പൊ യക്കെന്ന് പറയുന്നത് സർവ്വധാതുവോ അർദ്ധധാതുവോ? ഏത് സൂത്രം? ധാതുവിൽ നിന്ന് വിധിച്ചിരിക്കുന്നു. ഗുണത്തെ നിഷേധിച്ചു. ഭൂയത്തെ ഭൂയത്തെ ഭൂയത്തെ അങ്ങനെ വരത്തില്ല എന്നാണ് അതെടുത്ത് പറയാൻ പോകുന്നത്. അങ്ങനെ വരുമെന്ന് തോന്നും, പക്ഷെ വരത്തില്ല. ധാതുറയക് ധാതു നിന്നേക്ക് വരുന്നു. ഭാവകർമ്മവാചന സർവധാതു കിത്തായാലും ഗുണം വന്നില്ല. ഭൂയതിരു വസിച്ചു. ഇപ്പൊ ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും എന്ന് പറഞ്ഞു. അതിൽ ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ. ഭാവം, വ്യാപാരം, ഭാവന, ഉത്പാദന, ക്രിയ, ഇങ്ങനെ പല ശബ്ദങ്ങളിൽ പറയുന്ന ഒന്ന് തന്നെ. പലയിടത്തും പല രീതിയിൽ പറയും. അപ്പോ ഇതെല്ലാം എന്താണ്? ക്രിയയാണ്. അപ്പോൾ ഭാവം എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ക്രിയ എന്ന് പറയുന്നത് ധാത്തുവിൻ്റെ അർത്ഥമാണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ധാത്വാർത്ഥമാണ് ക്രിയ. ധാതു വാച്യമാണ് ക്രിയ. എല്ലാ ധാതുക്കളുടെയും വാച്യം എന്താണ്? ക്രിയയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാവ ക്രിയ. ഭാവ അർത്ഥത്തിൽ ലകാരം വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിയാർത്ഥത്തിൽ എന്നാണ്. അതുകൊണ്ട് എന്താ വിശേഷത എന്നാണ് അടുത്ത് പറയുന്നത്. സഹജ ഭാവാർത്ഥക ലകാരേണ അനുദ്യതേ യുഷ്മദ് അസ്മദ്ഭ്യാം സമാനാധികരണ്യ അഭാവാ പ്രഥമ പുരുഷ തിങ്വാച്യക്രിയായ്രവ്യരൂപത്വേന ദിത്വദ്യപ്രതീതേർ നദ്വചനാതി കിന്തു ഏകവചനം ഏവ ഉസ്കൃതഃ ത്വയാ മയാ നിശ്ചഭൂയതെ. സാ ച ഭാവാർത്ഥ കലകാരേണ അനുദ്യതെ. സ എന്ന് പറഞ്ഞാൽ ക്രിയ. ഭാവാർത്ഥകമായ ലകാരേണ അനുദ്യതേ എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുന്നു, അനുവാദം ചെയ്യുന്നു. എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ പ്രശ്നം വരുന്നത് ധാതുവിന്റെ അർത്ഥമാണ് ക്രിയ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ലകാരം ഏതർത്ഥത്തിൽ വിധിച്ചു? ക്രിയാർത്ഥത്തിൽ. ഇപ്പൊ ധാതുവിന്റെ അർത്ഥമാണ് ക്രിയയെങ്കിൽ പിന്നെ ലകാരം പിന്നെ എന്തിനു ക്രിയ അർത്ഥത്തിൽ വിധിക്കണം? അതുണ്ടല്ലോ അവിടെ. ഭൂ എന്ന് പറയുന്ന ധാതുവിന് തന്നെ ഭവതി എന്ന് പറയുന്ന ക്രിയാർത്ഥമാണ്. പിന്നെ ഭൂയത എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ചൊരു ക്രിയാർത്ഥത്തിൽ ഒരു ക്രിയാർത്ഥത്തിൽ ലകാരത്തെ എന്തിന് വിധിക്കണം? ആവശ്യമുണ്ടോ? കർത്താവ് വേറെ ഇല്ല എന്നറിയാം. എങ്ങനെ വേറെ കർത്താവില്ല എന്നറിയാം? കർത്താവില്ലെന്ന് ആര് പറഞ്ഞു? കർത്താവില്ലാ ക്രിയയാണോ? കർത്താവെന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്? ക്രിയ ജന്യം, ക്രിയാജനക. ക്രിയ ഉണ്ടാക്കുന്ന ആളാണ് ആര്? കർത്താവ്. അപ്പൊ കർത്താവില്ലാതെ ക്രിയയാണ്. ആര് പറഞ്ഞു? ഇവിടെ പറഞ്ഞു. ഏതെങ്കിലും ഭാഷയിൽ കർത്താവില്ലാതെ ക്രിയ ഉണ്ടാവും? ഉണ്ടാവും. ഹിന്ദിയിലുണ്ടോ? ബാക്കി പോട്ടെ, സംസ്കൃതവും മലയാളം പോട്ടെ, കർത്താവില്ലാതെ ക്രിയുണ്ടാവത്തില്ല. കർത്താവ് കൂടിയേ തീരുന്നു. ഇവിടെ ധാതുവിന്റെ അർത്ഥമാണ് ക്രിയ. അങ്ങനെ ക്രിയ ശുദ്ധമായിരിക്കെ പിന്നെ ലകാരം എന്തിന് ക്രിയ അർത്ഥത്തിൽ വിധിക്കുന്നു എന്നാണ്. ക്രിയയുടെ എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത്, അതിനനുവാദം ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് പല അഭിപ്രായം ഉണ്ടെന്നറിയാം, അതുകൊണ്ടാണ് ഇവിടെ ഭരതരാജ പണ്ഡിതരി എന്ന് പറഞ്ഞത്. അനുവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാത്വർത്ഥത്തെ അനുവാദം ചെയ്യുന്നു അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ദാത്വർത്ഥത്തെ പറയുന്നു. എന്നുവെച്ചാൽ ഭൂയത എന്ന് പറയുമ്പം ധാതുവിന്റെ അർത്ഥമല്ലാതെ കൂടുതലൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭൂയത എന്ന് പറയുന്ന ഈ രൂപത്തെ ആരാ ഉണ്ടാക്കിയത്? ആരും ഉണ്ടാക്കിയതല്ല, അത് ഉള്ളതാ, ഭാഷയില് ഉള്ളതാണ്. അതാരും പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുത്ത രൂപമല്ല. ഒരു കാരണവശാലും ഭരതരാജ പണ്ഡിതർ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഒരു രൂപം ക്രിയ അർത്ഥകമായിട്ട് നിലവിലുണ്ട്. ഭൂ എന്ന് പറയുന്ന ഒരു ധാതുവും ക്രിയ അർത്ഥ രൂപത്തിലും ഉണ്ട്. പിന്നെ ഭൂയതയുടെ ആവശ്യം എന്തോന്നു? അത് ഉള്ളത് തന്നെയാണ്. അതെന്താ ചെയ്യുന്നത്? ഭൂവിന്റെ അർത്ഥമായ ക്രിയയെ പറയുന്നു, ലകാരത്തിലൂടെ പറയുന്നു. അതിനാണ് ലകർമ്മണിജ ഭാവേച്ച അകർമ്മകേഭ്യ എന്നുള്ള സൂത്രം ഭാവാർത്ഥത്തിൽ ധാതുവിൽ നിന്ന് ലകാരത്തെ വിധിച്ചത്. കൂടുതലായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. സഹജ ഭാവാർത്ഥക ലകാരേണ അനുവദ്യതേ. യുഷ്മദസ്മദ്ഭ്യം സാമാനാധികരണ അഭാവ പ്രഥമപുരുഷ. മധ്യമ പുരുഷനെ വിധിച്ച സൂത്രം നമ്മൾ പഠിച്ചതാണ്. യുഷ്മദ്യുപദേ സമാനാധികരണേ സ്ഥാനിന്യവി മധ്യമ. പിന്നെ ഉത്തമപുരുഷന് അസ്മദ്ദിത്യമഹ, പ്രഥമപുരുഷന് ശേഷപ്രഥമ. ഇത് നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. അഹം ഗ്രാമം ഗച്ഛാമി. ഇവിടെ ക്രിയ ഏതാണ്? ഗമനക്രിയ. ഗച്ഛാമി എന്ന് പറയുന്ന തിങ്ങന്ത രൂപമാണ്. ക്രിയ എന്ന് പറയുന്നത് ഗമനക്രിയ. അവിടെ തിങ് എന്ന് പറയുന്ന ഏതാ? ഏതാ തിങ്? ലട്ട്, ഉത്തമപുരുഷ, ഏകോചനം. അതിന്റെ വാച്യം ലകാരദ്വാരാ വാച്യമായത് കർത്താവ്. എന്തുകൊണ്ടാണ് ലകാരദ്വാര എന്ന് പറഞ്ഞത്? കർമ്മണിജ ഭാവേജ കർമ്മയോഗ്യ എന്നുള്ള സൂത്രപ്രകാരം അവിടെ ലകാരത്തെ കർത്തരി വിധിച്ചിരിക്കുകയാണ്. പിന്നെ മിപ്പ് എങ്ങനെ വന്നു? അതിന്റെ സ്ഥാനത്ത് ആദേശമായി വന്നു. വർത്തമാനയിൽ ലട്ട് വന്നു, അവിടെ ആദേശമായി എന്ത് വന്നു? മിപ്പ് വന്നു. അപ്പോൾ അവിടെ വിശേഷിച്ച് കർത്തരിയിൽ വിധിച്ചതുകൊണ്ട് അതിൻ്റെ വാച്യം എന്ന് പറയുന്നത് എന്താ? കർത്താവ്. അത് പ്രയോഗിക്കണമെങ്കിൽ അവിടെ നിയമം പറഞ്ഞു. എന്താണ്? അതേ അർത്ഥമുള്ള ധാതുവ, അതേ അർത്ഥമുള്ള, അതേ അർത്ഥമുള്ള ഏതാ വേണ്ടത്? പോയോ? അസ്മശബ്ദം. അടുത്ത് പറയുകയോ പറയാതിരിക്കുകയോ ആകാം, പക്ഷെ അത് വേണം. അതായത് തിങ്ങേത് അർത്ഥത്തിലാണോ ലകാരം ഏത് അർത്ഥത്തിലാണോ, തിങ്ങെന്ന് വെച്ചാൽ ലകാരം, ഏത് അർത്ഥത്തിലാണോ പറഞ്ഞത് വിധിച്ചത് അതേ അർത്ഥത്തിലുള്ള അസ്മശബ്ദം ഉണ്ടായാൽ മാത്രമേ മിപ്പ് ഉപയോഗിക്കാവൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്ന, അഹം ഗ്രാമം വെച്ചാമി. അപ്പോൾ ഉത്തമവൃക്ഷനത് നിയമമാണ്. ഉത്തമവൃക്ഷ ഏകവചനമായാലും ശരി, ദ്വിവചനമായാലും ശരി, ബഹുവചനമായാലും ശരി, ഭവാമി ഭവാവഹ ഭവാമഹ, ഏതായാലും ശരി, അത് കർത്തരി ലകാരമായതുകൊണ്ട് അതേ അർത്ഥത്തിലുള്ള അസ്മശബ്ദം ഉണ്ടെങ്കിലേ അത് ഉപയോഗിക്കാവൂ, ഉത്തമപുരുഷന് ഉപയോഗിക്കാവൂ. അസ്മശബ്ദം ഉച്ചരിക്കണമെന്ന് നിയമമില്ല, പക്ഷേ അർത്ഥം അറിഞ്ഞിട്ട് പ്രയോഗിക്കുകയോ പ്രയോഗിക്കാതിരിക്കുകയോ ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത് വ്യാകരണത്തിൽ, സ്ഥാനി പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കർത്താവിനെ പറഞ്ഞു. എന്തിനായി കർത്താവ്? ക്രിയയ്ക്ക്. ക്രിയ എവിടെ നിന്ന് വന്നു? ധാതുവിൻ്റെ അർത്ഥം. അപ്പം ധാതുവിൻ്റെ അർത്ഥമായ ക്രിയ അവിടെ ഉണ്ട്. ഭൂ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയയുണ്ട്. ഭവായമി എന്ന് പറഞ്ഞാലും അവിടെ ക്രിയയുണ്ട്. ഗച്ഛാമി എന്ന് പറയുന്നിടത്ത് ക്രിയയുണ്ട്. പിന്നെ വിശേഷത എന്താ അവിടെ ഉള്ളത്? ക്രിയ അവിടെ ധാതുവിൻ്റെ അർത്ഥമായ ക്രിയ ഉണ്ടെങ്കിലും ലകാരത്തെ വിധിച്ചത് ക്രിയയുടെ കർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ്. ആ കർത്താവിനെ കാണിക്കുന്നതിന് വേണ്ടി ഒരു അസ്മശബ്ദം, അത് തന്നെ വേണം, വേറെ ഒരു പോരാ, രാമനോ കൃഷ്ണനോ തോമോ ഒന്നും പോരാ. അസ്മശബ്ദം ഉണ്ടായാൽ മാത്രമേ ഏത് ഉപയോഗിക്കാവൂ, ഉത്തമ പുരുഷൻ ഉപയോഗിക്കാവൂ. അതാണ് അസ്മതി ഉത്തമ എന്ന് പറഞ്ഞത്. ഇതേ നിയമം തന്നെയാണ് മധ്യപുരുഷൻ ഉപയോഗിക്കുന്നതിനും ഉള്ളത്. മധ്യപുരുഷൻ ഉപയോഗിക്കുന്നതിന് ഇവിടെ മിപ്പ് വസ് നസ് അവിടെയാണെങ്കിലോ സിപ്പ് ധസ് ധ പരസ്യം കൊടുത്തു കഴിഞ്ഞു. ആത്മനിയോ കൊടുക്കുകയാണെങ്കിൽ ഉത്തമഷനാണെങ്കിൽ അതിന് വ്യത്യാസം വരുന്നത് പരസ്മേതം ആത്മനിവേദം എന്ന് പറയുന്ന വ്യത്യാസമേ. പക്ഷേ ഈ മധ്യപുരുഷ പ്രത്യയങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ എന്താണ് പറയുന്നു, അതിൻ്റെ വാച്യമായ യുഷ്മത. ഇത്രയും നേരം പറഞ്ഞൊക്കെ പോയോ? അതിൻ്റെ വാച്യമായ പോയി. മധ്യപുരുഷന്റെ കാര്യം പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞ അതിൻ്റെ വാച്യം. പിന്നെ ഏതിന് വാച്യം എന്ന് ചോദിക്കുന്നു. എവിടെ ഇരിക്കുന്നു? ഇവിടെയാണോ വേറെ എവിടെയെങ്കിലും ആണോ? കർത്താവ് ആ ഉത്തരവാ കേൾക്കേണ്ടത്. മധ്യപുരുഷന്റെ വാച്യമാണ് കർത്താവ്. നമ്മൾ പഠിച്ചത് പഠിക്കാൻ പോകുന്നതല്ല, നമ്മൾ പഠിച്ച മധ്യപുരുഷന്റെ കാര്യമാണ് പറയുന്നത്. പഠിക്കാൻ പോകുന്ന പറയാതെ പഠിക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമില്ല അതുമില്ലാതായിരിക്കും. മധ്യപുരുഷന്റെ വാച്യമായ കർത്താവിന്റെ വാചകമായ ഏത് ശബ്ദം വേണമെന്നാ? വിഷ്ണു ശബ്ദം നിർബന്ധമാണ്. അതാണ് യുഷ്മദ്യുഗതേ സ്ഥാനിന്യവി മധ്യമാ തിങ് വാച്യ കാരകവാചി യുഷ്മതി പ്രയുജ്യമാനേ അപ്രയുജ്യമാനേ ച മധ്യമസ്യ. അപ്പൊ അവിടെ ഇതാണ് നിയമം. മധ്യമ പുരുഷൻ എന്ന് പറയുമ്പോൾ സിദ്ധസ്ഥ ഏകോചനോ ദിവനോ ബഹുവനോ ആയിക്കൊള്ളട്ടെ. അതിന്റെ വാച്യമായ കാരകം ഇവിടെ നമ്മൾ കർത്താവിനെ എടുക്കുന്നു. പഠിച്ചത് അതായതുകൊണ്ട് കാരകം എന്നല്ല പറഞ്ഞു, കർത്താവെന്ന് പറഞ്ഞു. അതിന്റെ വാചകമായ വേറെ ഒരു ശബ്ദവും പോരാ, പിന്നെ ഏത് വേണം? യുഷ്മശബ്ദം തന്നെ വേണം. എന്നുവെച്ചാൽ മധ്യപുരുഷന്റെ അർത്ഥവും യുഷ്മശബ്ദത്തിന്റെ അർത്ഥവും കർത്താവായാൽ മാത്രമേ ത്വം ഗ്രാമം ഗച്ഛസി എന്ന് പ്രയോഗിക്കാൻ കഴിയൂ. അതാണ് നിയമം വരുന്നത്. അപ്പോ ഉത്തമപുരുഷൻ അസ്മശബ്ദത്തെ സ്വന്തമാക്കി, മധ്യപുരുഷൻ അത് ഈ രണ്ട് കേവല രണ്ട് ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പുരുഷൻ. അതാണ് അതിന്റെ വിശേഷത. വേറെ ഒരു ശബ്ദങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ പഠിച്ചതനുസരിച്ച് പറ്റത്തില്ല. ഉത്തമപുരുഷൻ അസ്മശബ്ദത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റും. അഹം ഗ്രാമം വെച്ചാണ്. മധ്യപുരുഷൻ യുഷ്മശബ്ദത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ത്വം ഗ്രാമം വെച്ചസി. ഇനി ബാക്കിയുള്ള കാക്കത്തുള്ളായ ശബ്ദങ്ങൾ ഇതിൽ രണ്ടിലും പെടാത്തതാണ് അല്ലേ. അതുകൊണ്ട് ബാക്കി ഏത് ശബ്ദത്തിനും എന്ന് പറഞ്ഞു ശേഷേ പ്രഥമ. അവിടെ തിങ് വാച്യമായ കാരകം എന്തായി? പോയ കർത്താവ്. അതിന്റെ വാചകമായ ശബ്ദം ഏതായി? ഇതിൽ നിന്ന് ഭിന്നമായ എല്ലാം, രാമനോ കൃഷ്ണനോ സഹ സ ഏത് ശബ്ദം? അതുകൊണ്ട് ഉത്തമപുരുഷ പ്രയോഗിക്കുന്നതിന് കേവലം ഒരേ ഒരു ശബ്ദം. ഏതാണ്? മധ്യപുരുഷ ഉപയോഗിക്കുന്നതിനും ഒരേ ഒരു ശബ്ദം. ബാക്കിയുള്ള സർവശബ്ദങ്ങളും പ്രഥമപുരുഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പറയുന്നു സഹ ഗ്രാമം ഗച്ഛതി. ഇവിടെ തിങ് ഗച്ഛതി, ഇതിലെ തിങ് അതിൻ്റെ വാച്യമായ കാരകമായ കർത്താവ്. അതേ കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അനേക ശബ്ദങ്ങളുള്ളത്, ഒരു ശബ്ദമായി സഹ. അത് പ്രയോഗിച്ചാലും പ്രയോഗിച്ചില്ലെങ്കിലും ഗ്രാമം ഗച്ഛതി അങ്ങനെ പറയും. ഇതാണ് നിയമം. ഇപ്പൊ ഇവിടെ എല്ലാം പറയുന്നത് എന്താണ്? തിങ് വാച്യ കാരകം എന്നാണ് പറയുന്നത്. ഉത്തമപുരുഷനായാലും ശരി, മധ്യപുരുഷനായാലും ശരി, പ്രഥമപുരുഷനായാലും ശരി, തിങ് വാച്യ കാരകം. അവിടെ എല്ലാം നമ്മൾ തിങ് വാച്യമായിട്ട് എടുക്കുന്ന ഏതിനെയാണ്? കാരകത്തെ. അത് നമ്മൾ പഠിച്ചത് കർത്താവായതുകൊണ്ട് കർത്താവിനെ എടുത്തതന്നെയാണ്. പക്ഷെ തിങ് വാച്യ കാരകം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും പറയുന്നു, ഉത്തമപുരുഷനും മധ്യപുരുഷനും. കാരകം എന്താണെന്ന് നമുക്കറിയാം. എന്താണ് കാരകം? ക്രിയാജനകമോ ക്രിയാന്വയാണ് കാരകം. അപ്പോ അടുത്ത പ്രശ്നം വരുന്നത് ക്രിയകാരകമാകുമെന്നാണ്. ക്രിയകാരകമാണ്, ക്രിയകാരകമാണ് അല്ല, മറിച്ച് എന്താണ്? ക്രിയാജനകമാണ്. എന്ത് കാരകം? ഇപ്പൊ ലകാരം കർത്തരർത്ഥത്തിൽ വന്നു, അപ്പൊ അവിടെ ക്രിയ അല്ല, കർത്താവാണ് ലകാരത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തിങ് വാച്യമായി എന്ത്? കർത്താകാരകം. പക്ഷെ ഇവിടെ ഇപ്പോ ഏ സൂത്രം നമ്മൾ പഠിച്ചത്? ഭാവകർമ്മണോഹോ, കർമ്മം വന്നില്ല. ഇവിടെ ലകാരം ഏതർത്ഥത്തിൽ വന്നു? ഭാവാർത്ഥമാണ്. ലകാരം ഭാവാർത്ഥത്തിൽ വന്നതുകൊണ്ട് തിങ് വാച്യകാരകം ഇവിടെ ഉണ്ട. തിങ് വാച്യകാരകം ഇവിടെ ഉണ്ട്. ഏത്? ഭാവം കാരകം എന്നാണോ ഇപ്പൊ പഠിച്ചത്? ഭാവം എന്ന് പറയുന്നത് അതായത് ക്രിയകാരകമാണെന്നാണോ നമ്മൾ പഠിച്ചത്? അതല്ല എന്ന് പറയാനുള്ള ഇത്രയും സമയം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചത് അരമണിക്കൂറിൽ കൂടുതൽ. കാരകം എന്ന് പറയുന്ന ഏതൊക്കെയാണ്? ക്രിയാജനകം, ക്രിയകാരകമാണോ? ആണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ഭാവാർത്ഥത്തിന്റെ കാരത്തെ വിധിച്ചു കഴിഞ്ഞാൽ തിങ്ങിന്റെ വാച്യം എന്തായി? ഭാവം അല്ലെങ്കിൽ ക്രിയ. അത് കാരകമാണോ എന്നാ ചോദിച്ചത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമില്ലെന്നോ? അതെ, ക്രിയ അല്ലെന്നോ? കാരകം അല്ല, ക്രിയ കാരകമല്ല. ക്രിയ കാരകമല്ലെങ്കിൽ തിങ് വാച്യ കാരക വാചിനി യുഷ്മതി എന്ന് പറയാൻ പറ്റുമോ? തിങ്ങിന്റെ വാച്യമായ കാരകമായ യുഷ്മതെന്നോ, തിങ്ങിന്റെ വാച്യമായ കാരകത്തിന്റെ വാച്യമായ അസ്മതെന്നോ പറയാൻ കഴിയുമോ? എന്നുവെച്ചാൽ രണ്ട് സൂത്രങ്ങൾ ഏതാണോ? യുഷ്മദ്വിപതി സമാനാധികരണേ സ്ഥാനിന്യവി മധ്യമഹ അസ്മദ്വിത്വമാന്ന് പറയുന്ന ഈ രണ്ട് സൂത്രങ്ങളും നമ്മൾ പഠിച്ചതനുസരിച്ച് തിങ്ങിന്റെ വാച്യമായി കാരകം വരുന്നിടത്തെ ഈ സൂത്രത്തിൽ പ്രവർത്തിക്കാൻ പറ്റും അല്ലേ? ഇവിടെയും തിങ്ങിന് വാച്യമുണ്ട്. നമ്മൾ ഇപ്പോൾ പഠിച്ചെടുത്ത് എന്താണ് വാച്യം? ക്രിയയാണ്. അവിടെ ഈ രണ്ട് സൂത്രം പ്രവർത്തിക്കുമോ? ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് യുഷ്മദസ്മദ്ഭ്യാം? ഇത് വിശദീകരിച്ചാണ് ഇതുവരെ ഞാൻ പറഞ്ഞത്. യുഷ്മദ് അസ്മതി രണ്ട് ശബ്ദങ്ങളുമായിട്ടും സമാനാധികരണ്യ ഭാവ. സമാനാധികരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പോയി. സമാനാധികരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? സമാനാധികരണ്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഈ പദം പറഞ്ഞിട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നുള്ളൊരു മിഥ്യാധാരണയിൽ ഇതുവരെ സംസാരിച്ചോണ്ടിരുന്നു. സമാനാധികരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാച്യം ഇവിടെ സമാനാധികരണം എന്ന് വെച്ചാൽ വാച്യം, അതായത് തിങ്ങിനും യുഷ്മദനും. തിങ്ങിനും അസ്മദനും സമാനാധികരണം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനും വാച്യം ഒന്നാണ്. അപ്പൊ ഇവിടെ അസ്മദനും തിങ്ങിനും നമ്മൾ പഠിച്ചെടുത്ത് കർത്തരിലകാരത്തിൽ അസ്മദനും തിങ്ങിനും യുഷ്മദനും തിങ്ങിനും സമാനാധികരണം എന്ന് പറഞ്ഞാൽ രണ്ടിനും വാച്യം ഒന്ന് തന്നെ, ഏകമാണ് വാച്യം. പക്ഷെ ഇപ്പൊ പഠിക്കുന്നിടത്ത് എന്താണ്? അങ്ങനെ സമാനാധികരണീയമായ കാരകം ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. സമാനാധികരണീയമായ ഒരു കാരകം ഇവിടെ ഇല്ല. ഭാവം അർത്ഥമായി വരുന്നുണ്ട്. തിങ് വാച്യകാരകവാചിനി യുഷ്മതി എന്നോ തിങ് വാച്യകാരകവാചിനി അസ്മതി എന്നോ പറയാൻ പറ്റില്ല. അവിടെ സൂത്രത്തിൽ എന്താണ്? യുഷ്മദ്വിപതേ സമാനാധികരണേ അല്ലേ? അതാണ് വൃത്തി പറഞ്ഞ എന്താണ്? തിങ് വാച്യ കാരകം. ആ സമാനാധികരണത്തിന്റെ അർത്ഥമാണ് എന്ത് പറഞ്ഞത്? വാച്യം എന്ന് പറഞ്ഞു. അതന്ന് വിശദീകരിച്ചാണ്. അപ്പൊ ഇവിടെ യുഷ്മദ് അസ്മദ്ഭ്യാം സമാനാധികരണ്യ അഭാവ. ഇവിടെ യുഷ്മദ് അസ്മദ്ഭ്യാം സമാനാധികരണമൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ സമാനാധികരണമായി അങ്ങനെ ഒരു കാരകം ഇല്ല. ഇവിടെ തിങ്ങിന്റെ വാച്യമായി വന്ന എന്താണ്? ക്രിയ. അപ്പൊ പിന്നെ ആ സൂത്രത്തെ എങ്ങനെ യോജിപ്പിക്കും? ആ രണ്ട് സൂത്രങ്ങളെയും യോജിപ്പിക്കാൻ പറ്റില്ല. അതാണ് യുഷ്മദസ്മദ്ഭ്യാം സമാനാധികരണ അഭാവ. പിന്നെ എന്ത് ചെയ്യും? ഈ രണ്ട് സൂത്രവും യോജിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് പറഞ്ഞത് ശേഷേ പ്രഥമ. ഇതൊന്നും നടന്നില്ലെങ്കിൽ എന്താണ്? ശേഷേ പ്രഥമ. ശേഷേ പ്രഥമ എന്ന് പറഞ്ഞത് ഇതാണ്. ഇതാണ് ഉത്തമപുരുഷൻ മധ്യപുരുഷൻ. ഇതിന്റെ രണ്ടിനും പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇത് രണ്ടും പ്രവർത്തിക്കണമെങ്കിൽ അവിടെ സമാനാധികരണയും വേണം. അതില്ല. കാരണം ഇവിടെ തിങ്വാച്ച് കാരകം ഇല്ല, ഇവിടെ ഉള്ളത് ക്രിയയാണ്. ഈ രണ്ട് സൂത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് പറഞ്ഞു? ശേഷേ, അതാണ് അതിന്റെ വൃത്തിയിൽ എന്ത് പറഞ്ഞത്? എങ്ങനെ? മധ്യമ ഉത്തമയോരഭിഷേ എന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷനും ഉത്തമ പുരുഷനും പ്രവർത്തിക്കാത്ത സ്ഥലത്ത്. ഇപ്പൊ കിട്ടിയല്ലോ, ഭാവലകാരത്തിൽ മധ്യമ പുരുഷനും ഉത്തമ പുരുഷനും പ്രവർത്തിക്കാൻ കഴിയില്ല, അതാണ് അവിഷയം. അവിടെ എന്ത് വരും? പ്രഥമ പുരുഷൻ വരും എന്ന് പറഞ്ഞാൽ ഭാവലകാരത്തിൽ നമ്മൾ ഭൂയതേ എന്ന് രൂപ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതേ പ്രവർത്തിക്കത്തുള്ളൂ എന്നുവെച്ചാൽ പ്രഥമ പുരുഷൻ പ്രവർത്തിച്ചിട്ടാണ് ഇത് വന്നത്. ഭൂയത്തെ എന്ന് പറയുന്ന ഏത് പുരുഷനാണ്? സംശയമുണ്ടോ? പ്രഥമ പുരുഷനെന്നും പറഞ്ഞ അല്ലെന്നും പറഞ്ഞു. പ്രഥമ പുരുഷനാണ്, പ്രഥമയാണ്. എന്തുകൊണ്ട്? ത ആദാം ഝാന്ന് പറയുന്ന ഏതാണ്? സംശയമുണ്ടോ? പ്രഥമയാണ്. ത ആദാം ജ തിപ്തസ് ജി, ഇത് രണ്ടും എന്താണ്? പ്രഥമയാണ്. സൂത്രപ്രകാരം പ്രഥമ സംജ്ഞ വരുന്ന സൂത്രപ്രകാരം ശേഷേ പ്രഥമ. തിങ്ങ ശ്രേണി ശ്രേണി പ്രഥമ മധ്യമ ഉത്തമാഹ, മുൻമൂന്നെണ്ണത്തിനെയും പിരിച്ചിട്ട് ആദ്യത്തേന് പ്രഥമ സംജ്ഞ വിധിച്ചു, അതാണ് പ്രഥമ പുരുഷൻ. അതുകൊണ്ട് ശേഷേ പ്രഥമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവപ്രക്രിയയിൽ ഉത്തമപുരുഷനും മധ്യപുരുഷനും പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രഥമ പുരുഷനെ പ്രവർത്തിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പൊ പറഞ്ഞനുസരിച്ച് ഭൂയത്തെ ഭൂയത്തെ ഭൂയന്റെ എന്ന് മൂന്നും പ്രവർത്തിക്കാമെന്ന് തോന്നാം, പക്ഷേ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. യുഷ്മദസ്മദ്ഭ്യാം സാമാനാധികരണ്യ അഭാവ, യുഷ്മതും അസ്മതുമായിട്ട് സാമാനാധികരണ്യം തിങ് വാച്യത്തിനില്ലാത്തതാണ്. ഇവിടെ തെങ്ങിന് വാച്യമുണ്ടോ? എന്താണ്? ക്രിയ. അതിന് ഈ സമാനാധികം വിടാത്തതുകൊണ്ട് പ്രഥമ പുരുഷ. അപ്പൊ പ്രഥമ പുരുഷ ശ്രദ്ധിച്ചു. ഇനി വരേണ്ടത് ഏകവചന ദ്വിവചന ബഹുവചന വ്യവസ്ഥ എന്താണ്? നമ്മൾ നേരത്തെ ഏകവചന ദ്വിവചന ബഹുവചന വ്യവസ്ഥ പഠിച്ചു. എന്താണ് ആ വ്യവസ്ഥ? സൂത്രം ഏതാണ്? അതാണ് ദ്വിവചന ഏകവചന ബഹുഷ ബഹുവചന, അതാണ് വ്യവസ്ഥ. പിന്നെ താന്യവന ദിവന ബഹുവനാനി എന്ന് പറയുന്നത് എന്താ? സപ്നയാണ്. ആ വ്യവസ്ഥ ഇവിടെ വരത്തില്ല എന്നാണ് അടുത്ത് പറയുന്നത്. എന്തുകൊണ്ട്? തിങ് വാച്യ ക്രിയായ അദ്രവ്യരൂപത്വന ദ്വിത്വാദി അപ്രതീർദ്ധ ന ദ്വിവചനാദി ബിന്ദു ഏകവചനമേവ ഉത്സർഗത. പറയുന്നു ക്രിയ എന്ന് പറയുന്നത് ദ്രവ്യമല്ല. വ്യാകരണത്തിലെ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പഠിച്ചു. ഇവിടെ പ്രപരാപ സമാനവും നിസ്സന്ദ്രുദ്രവ്യാംഗീയ അത് തന്നെ. അപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? ലിംഗ സംഖ്യകാരക അന്വയോഗ്യം, അല്ലെങ്കിൽ ലിംഗസംഖ്യാദ്യ അന്വയോഗ്യം. ലിംഗ പ്രധാനമായിട്ട് ലിംഗവും സംഖ്യവും. ലിംഗസംഖ്യകൾ അന്വയിക്കുന്നതിന് യോഗ്യമായ ഒന്നിനെയാണ് വ്യാകരണത്തിൽ ദ്രവ്യം എന്ന് പറയുന്നത്. ഉദാഹരണം രാമഹ, രാമശബ്ദം ദ്രവ്യമാണ്. എന്തുകൊണ്ട്? ലിംഗമുണ്ട്, സംഖ്യയുണ്ട്. രാമ പുല്ലിംഗമാണ്, രാമ രാമു രാമാഹ സംഖ്യയുടെ. ഇതൊക്കെ വ്യാകരണത്തെ സംബന്ധിച്ചുള്ള, ഭാഷയെ സംബന്ധിച്ചുള്ള പൊതുവായ നിയമങ്ങളാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളിലും ഉണ്ടെന്നാണ്. നിങ്ങളുടെ ഭാഷയുണ്ടോ? എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. അല്ല, വിവചനം ഇല്ലെങ്കിലും ഉണ്ടല്ലോ, സംഗതികളൊക്കെ അവിടെയും ഉണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ട്. സംസ്കൃതത്തിൽ അതിനെ പറയുന്നു ദ്രവ്യം എന്ന് പറയും. ലിംഗസംഖ്യ അന്വയ യോഗ്യമായ തർക്കത്തിലെ ദ്രവ്യം എന്താണ്? ഗുണവത്വം ക്രിയാവത്വം വ ദ്രവ്യസാമാന്യ ലക്ഷണം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവിടുത്തെ ദ്രവ്യം വേറെയാണ്. ഇവിടെ ലിംഗസംഖ്യകൾ അന്വയിക്കുമ്പോഴാണ് ദ്രവ്യമാകുന്നത്. പലരും ഇപ്പൊ കേട്ടതുപോലെ എഴുതിയെടുക്കുകയാണ്. എത്രയോ തവണ പറഞ്ഞതാണ് ആദ്യം കേട്ടത്. അങ്ങനെ ഒരു ഗുണമുണ്ട്, എന്തും എപ്പോ കേട്ടാലും ആദ്യം കേട്ടതുപോലെ ഇരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ക്രിയ എന്ന് പറയുന്നത് ദ്രവ്യമല്ല, എന്നുവെച്ചാൽ ലിംഗസംഖ്യ അന്യയോഗ്യം അല്ല. അല്ലെങ്കിൽ ക്രിയയിൽ നിന്നൊരിക്കലും അത് പറയുന്ന ക്രിയ അമൂർത്തമായ ഒന്നാണ്. അതുകൊണ്ട് മാത്രമല്ല, ക്രിയയുടെ സ്വഭാവം അതാണ്, അതിന് ലിംഗ സംഖ്യയൊന്നും അതിനോട് അന്വയിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിൽ സംഖ്യ പ്രതീതമാകുന്നില്ല. ഏകത്വം ദ്വിത്വം ബഹുത്വം അതിനോട് പ്രതീതമാകുന്നില്ല. ഒരു സംഖ്യയും പ്രതീതമാകുന്നില്ലെങ്കിൽ പിന്നെ ഏതു വചനം ഉപയോഗിക്കും? ഏകവചനം എന്ന് പറയുമ്പോൾ അതിൽ ഏകത്വമില്ല ഉണ്ടോ? ഒരു സംഖ്യയും പ്രതീതമായില്ലെങ്കിൽ ഏകത്വം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുമോ? ക്രിയയിൽ ഒരു സംഖ്യയും പ്രതീതമാകുന്നില്ലെന്നാണ്. ലിംഗവും പ്രതീതമാകുന്നില്ല. പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നും പ്രതീതിയില്ല. അതിന് ഭാഷകാരനൊരു വിദ്യ കണ്ടുപിടിച്ചു. എന്താണ്? ഏകവചനം ഉത്സർഗത കരിഷ്യത്തെ. സംഖ്യ പ്രതീതമായിട്ടല്ല, ഔത്സർഗിക നിയമമാണ്. സംഖ്യ ഒന്നും പ്രതീതമാകുന്നില്ലെങ്കിൽ അവിടെ എന്തുപയോഗിക്കാം? ഏകവചനം. ചുരുക്കത്തിൽ ഭൂയതയെന്ന് നമ്മൾ ശ്രദ്ധിച്ച രൂപ ശരിയാണ് ഏകവചനം. പക്ഷേ ഭൂയതയെന്ന് പറഞ്ഞാൽ ഇല്ല. ഭൂയന്തയെന്ന് പറഞ്ഞാൽ ഭൂയനും ഇല്ല. എന്തുകൊണ്ട്? ക്രിയാർത്ഥത്തിൽ നകാരം വന്നു കഴിഞ്ഞാൽ ദ്വിത്വാദി സംഖ്യകൾ ക്രിയയിൽ പ്രതീതമാകാത്തത് കൊണ്ട് ഏകോചന രൂപം മാത്രം ഉപയോഗിക്കാവും. അപ്പോ ഭൂയത്തെ ഒറ്റ രൂപം ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സൗകര്യം. ഭൂയത്തെ വർത്തമാനത്തിൽ, ഭൂതത്തിൽ വന്നു കഴിഞ്ഞാലോ ബഭൂവേ, അത് വരും. ഇവിടെ പറയുന്ന ഏതാണ്? വർത്തമാനത്തിൽ ഒരു രൂപം മതി. ദ്വിത്വാദി പ്രതീതമില്ലാത്തതുകൊണ്ട് ഭാവാർത്ഥക ലകാരം അവിടെ പ്രഥമ ഏകവചനം മാത്രം. ദ്വിവചന ബഹുവചനങ്ങൾ ഉപയോഗിക്കാൻ ഭാവാർത്ഥത്തിൽ കഴിയത്തില്ല. ദ്വിത്വാദികൾ പ്രതീതമാകാത്തതുകൊണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് തിങ് വാച്യ ക്രിയായ? ഇവിടെ തിങ്ങിന്റെ വാച്യം എന്താണ്? അദ്രവ്യരൂപത്വേന, അദ്രവ്യമായതുകൊണ്ട്. ദിവജ ദ്വിത്വാദി അപ്രതീതേഹെ, ദ്വിത്വാദികൾ പ്രതീതമാകാത്തതുകൊണ്ട് ന ദിവജനാദി, ദിവജനാദി രൂപങ്ങൾ ഇല്ല. കിന്തു ഏകവചനം ഏവ ഉത്സർഗത ഭവതി എന്നർത്ഥം. ഏകവചനം മാത്രമേ വരത്തുള്ളൂ. അതിന്റെ ന്യായം എന്താണ്? ഔത്സർഗിക ന്യായം എന്നുവെച്ചാൽ ഭാഷകാരം പറഞ്ഞ ന്യായം എന്താണ്? ഏകവചനം ഉത്സർഗത ക്രിയ എന്ന് വെച്ചാൽ സംഖ്യയുടെ പ്രതീതി ഇല്ലെങ്കിലും ഒരു രൂപം വേണമല്ലോ. അപ്പോൾ ഏകവചനം തന്നെ പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്താണ്? ഇവിടെ ഉത്തമപുരുഷൻ മധ്യപുരുഷൻ അത് രണ്ടും പ്രയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ പ്രഥമപുരുഷൻ മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ. അതിൽ തന്നെ എന്താണ് ഏകവചനമേ പ്രയോഗിക്കും. ദിവന ഭവനങ്ങളില്ല, ഭൂയത എന്നൊരു രൂപം മാത്രം. അപ്പൊ ഭൂയത എന്ന് പറയുന്ന ക്രിയ എന്താണ്? ഒരു സംഖ്യയും പ്രതീതമാകുന്നു. അപ്പോ ക്രിയയാണ് ഭൂയത എന്ന് പറഞ്ഞാൽ ക്രിയയെ കാണിക്കുകയാണ്. ഭവിക്കുക എന്ന് പറയുന്ന ക്രിയയെ കാണിക്കുന്നു. ഇനി നോക്കേണ്ടത് കർത്താവിനെ കുറിച്ചാണ്. ക്രിയ ഉണ്ടെങ്കിൽ അതിന് കർത്താവ് വേണം. കർത്താവില്ലാതെ ക്രിയ ഉണ്ടാകത്തില്ല. ഇനി കർത്താവ് ഏത് കർത്താവ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് ഉത്തമപുരുഷൻ കർത്താവായി വരാമോ, മധ്യപുരുഷൻ കർത്താവായി വരാമോ, അതോ ബാക്കി ആരും കർത്താവായി വരാമോ എന്നുള്ളതാണ് പ്രശ്നം. ഏത് കർത്താവായി വരും? ക്രിയയെ സംബന്ധിച്ച് കർത്താവാകുന്നതിന് ഇന്നാരെന്നില്ല. ആരും കർത്താവാകാം, ഞാനും കർത്താവാകാം, നീയും കർത്താവാകാം, അന്യനുമാകാം. കർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ നിയമം വയ്ക്കാൻ പറ്റും. ഇന്ന ക്രിയയ്ക്ക് ഇന്ന കർത്താവേ പാടുള്ളൂ. പ്രത്യേകിച്ച് സാമാന്യ ക്രിയയാണെങ്കിൽ, ഭഗവതി പോലുള്ള ക്രിയയാണെങ്കിൽ അതിന് ഏതും കർത്താവാകാം, ഏത് കർത്താവും വരാം. പിന്നെ നോക്കേണ്ടത് കർത്താവിൻ്റെ വചനം. ഏത് കർത്താവും വരാമെന്ന് വെച്ചാൽ ഞാനും നീയും ഏതും വരാം. പിന്നെ നോക്കേണ്ടത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് ഏകവനത്തിൽ വരാമോ, ദിവനത്തിൽ വരാമോ, ബഹുവനത്തിൽ വരാമോ, ഏത് വരാം? ഏതും വരാം. കർത്താവ് ആരും ആകാമെങ്കിൽ കർത്താവ് ഒരാളോ രണ്ടാളോ മൂന്നാളോ ആരും ആകാം. പിന്നെ വരേണ്ടത് കർത്താവിൻ്റെ വിഭക്തിയാണ്. കർത്താവിൻ്റെ വിഭക്തി മനസ്സിലാക്കണമെങ്കിൽ എവിടെ പോകണം? കാരകപ്രക്രിയ പോകണം. കാരകപ്രക്രിയ അനുസരിച്ച് ഇവിടെ കർത്താവിൻ്റെ വിഭക്തി ഏതായിരിക്കും? എന്തുകൊണ്ട്? എന്താണ് ആ ഉക്തേ പ്രഥമ? ഇവിടെ ഏതർത്ഥമാണ് ഉക്തമായത്? ക്രിയ. അപ്പൊ കർത്താവ് ഇവിടെ ഉക്തമായോ? അപ്പൊ അനുക്തമായി. അപ്പൊ കർത്താവ് എങ്ങനെ വരാം? ഉത്തപുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് ഏതായിരിക്കും? മയാ ഭൂയതെ അനുക്തമായുണ്ട്. തൃതീയ ഒന്ന് കർത്താവ് രണ്ടുപേരുണ്ടെങ്കിലോ? അവാഭ്യാം മൂന്നുപേരുണ്ടെങ്കിലോ? ഭൂയത. ഇനി മധ്യപുരുഷനാണ് കർത്താവെങ്കിലോ? രണ്ടുപേരുണ്ടെങ്കിലോ? മൂന്നുപേരുണ്ടെങ്കിലോ? ഇനി ഇത് രണ്ടുപേരുമല്ലാത്ത സർവ സകല അലവലാദികളെയും പറയണമെങ്കിലോ? തേന തേഹി. അപ്പൊ പിന്നെ കഴിഞ്ഞു. അപ്പൊ ക്രിയയ്ക്ക് കർത്താവ് ഉണ്ടോ? അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. കർത്താവ് ഉണ്ട്, പക്ഷെ കർത്താവിനെ സംബന്ധിച്ച് ഏതുമാകാം. കാരണം കർത്താവ് ഒന്നുകിൽ അസ്മത് അല്ലെങ്കിൽ ഭീഷ്മ, രണ്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു സകലാലവിലായി. ഏതായാലും എന്ത് വരുന്നു? അവിടെ തൃതീയേ വരാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? കർത്താവനുക്തമാണ്. അങ്ങനെ വരുമ്പോ ഏകവചനമോ ദിവചനമോ ബഹുവചനമോ അല്ലാതെ ഒരു വചനം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതിലേത് വേണോ വരാം. അതുകൊണ്ട് അണ്ണൂടെ പറഞ്ഞിരിക്കുന്നത് ത്വയ മയ അന്യേഷ്ട ഭൂയതേ. ത്വയ എന്ന് പറഞ്ഞത് മധ്യപുരുഷന്, മയ എന്ന് പറഞ്ഞത് അസ്മശബ്ദം. അല്ലല്ല, അസ്മശബ്ദം ത്വയാന്ന് പറയുന്ന ഇഷ്ണ ശബ്ദം, മയാന്ന് പറയുന്ന അസ്മയ ശബ്ദം, അന്യീ എന്ന് പറയുന്നത് അന്യശബ്ദം സർവരും ഭൂയത്തെ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഭൂധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ ലകാരം വന്നാൽ അതിൻ്റെ പ്രയോഗത്തിൽ ഇത്രയേ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. കർത്താവ് ഏത് ശബ്ദവും കർത്താവായി ഉപയോഗിക്കാം, ഏത് വചനവും കർത്താവായി ഉപയോഗിക്കാം, പക്ഷേ ക്രിയ എപ്പോഴും പ്രഥമപുരുഷ ഏകവചനം മാത്രമായിരിക്കും, വേറെ ഒന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അത് പ്രയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടെന്നാണ് ആദ്യം വിശദീകരിച്ചത്. രണ്ട് സൂത്രവും വിശദീകരിച്ചത് അതുകൊണ്ടാണ്. ഏത് യുഷ്മദ്യൂതേ സമാനാധികരണ സ്ഥാനിന്യം മധ്യമോ അസ്മദ്യുത്വം, അത് രണ്ട് വിശദീകരിച്ചു, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഭാവ എന്ന് പറയുന്നത് കൃദന്തത്തിലും വരും. ഭവിതവ്യം, ഭാവ്യം എന്നെല്ലാം വരുന്നുള്ളത്. അവിടെയും നിയമങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ്. അവിടെയും എന്താണ് ക്രിയയെ സംബന്ധിച്ച നിയമം? ഇത് തന്നെ ഒറ്റ രൂപമേ ഉള്ളൂ. കർത്താവ് ഏത് വേണം വരാം? മയാ ഭവിതവ്യം, ത്വയാ ഭവിതവ്യം, അന്യേന ഭവിതവ്യം, അന്യേഹി ഭവിതവ്യം. അർത്ഥം എന്തായിരിക്കും? ഇപ്പോ മയാ ഭൂയത എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അഹം ഭവാമി എന്ന് തന്നെ. എന്നാ പിന്നെ എന്താ അതിന്റെ വ്യത്യാസം? ശബ്ദബോധ പ്രക്രിയയിൽ വ്യത്യാസം വരും. ശബ്ദബോധത്തെ വിശദീകരിക്കുമ്പോൾ ഒരിടത്ത് കർത്താവിന് പ്രാധാന്യം വരുന്നു, മറ്റൊരിടത്ത് ക്രിയയ്ക്ക് പ്രാധാന്യം വരുന്നു. അത് ശബ്ദബോധ പ്രക്രിയ എന്ന് പറയുന്ന വ്യാകരണത്തിൽ തന്നെ മറ്റൊരു സംഗതിയാണ്. അവിടെ ഇതിന്റെ വ്യത്യാസം വരുന്നു. അവിടെ ക്രിയയ്ക്കാണോ പ്രാധാന്യം, കർത്താവിനാണോ പ്രാധാന്യം എന്ന് ചിന്തിക്കുന്നിടത്ത് വരും. മറിച്ച് സാമാന്യ രീതിയിലുള്ള അർത്ഥത്തിൽ ഒരു വ്യത്യാസവുമില്ല. അഹം ഭവാമി എന്ന് പറഞ്ഞാലും മയാഭൂയത എന്ന് പറഞ്ഞാലും അർത്ഥം മയാഭവിതോ ഭവിതവ്യോ എന്ന് പറഞ്ഞാലും അത് തന്നെ, അത് കൃതന്തമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വാക്യപതിയും പോലെ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. കുത്തുമരുന്ന് പഠിച്ചിട്ടില്ലേ? സെന്നഡോർജി സൂത്രം ഇന്നലെ പറഞ്ഞില്ലേ? അത് ചില സൂത്രങ്ങൾ വിട്ടിട്ടുണ്ട്.